മുതിര വന്നതുപോലെയാണ്, ഒന്നും ഒന്നിനോട് ചേരത്തില്ല. വാക്കുകൾ ഇങ്ങനെ എഴുതിയോ പരസ്പരം എന്താ ബന്ധം? അത് കാണത്തില്ല. ഒന്ന് ചേർത്തെഴുതി കൂടി എല്ലാം കൂടെ ഒരാശയമായിട്ട്. ചൈതന്യാദാകതം സ്ഥൂല സൂക്ഷ്മാത്മകം ഇതം ജഗത് അസ്ഥി ചെയ്ത് സദ്ഘനം സർവം നാസ്തി ചെയ്ത് അസ്ഥി ചെയ്ത്. ഒന്ന് പറഞ്ഞു, അറിവിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ഇതാണ് നുപ്പ് പറഞ്ഞ അധ്യാരോപം. അധ്യാരോപ ദർശനത്തിൽ പറഞ്ഞ അധ്യാരോപത്തിന് ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്? ചൈതന്യാദാകതം സ്ഥൂല സൂക്ഷ്മാത്മകം ഇതം ജഗത്, അത് ആണ് ആ പറഞ്ഞത്. പിന്നെ പറയുന്നത് ഇതം ജഗത് അസ്ഥി ചേത് സർവം സദ്ഘനം എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്യുന്നു? അപവാദം. അതാണ് അപവാദം. അപവാദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഷേധിക്കുന്നു. സർവവും സദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മാത്മകമായ ജഗത്ത് സർവവും സദേവ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു. സ്ഥൂല സൂക്ഷ്മാത്മകമായ ജഗത്തിന് നിഷേധിക്കുന്നു. സത്ഘനം, സത്ത് മാത്രമാണ് എന്ന് പറയുന്നു. അവിടെയാണ് അപവാദം വരുന്നത്. അതെങ്കിൽ എന്താണ് അധ്യാരോപം, എന്താണ് അപവാദം? അപ്പോ അധ്യാരോപ ദർശനത്തിൽ പറഞ്ഞ എല്ലാം അവിടെ സൃഷ്ടിയെ കുറിച്ച് പലതരത്തിൽ പറഞ്ഞു. സവനം പറഞ്ഞു ധനാധിപടോ യസ്മാ, അത് സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. അവസാനം അങ്ങനെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് സങ്കല്പ മാത്രമാണ് പരമേശ്വരൻ, പരമേശ്വരൻ സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് പലതരത്തിലും പറഞ്ഞു. ഗന്ധർവ നഗരം പോലെയാണ് സൃഷ്ടി, സ്വപ്നവത്താണ് സൃഷ്ടി, ഇങ്ങനെ പലതരത്തിലും പറഞ്ഞ സൃഷ്ടിയെ ഇവിടെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത് ചൈതന്യാദാകതം സ്ഥൂല സൂക്ഷ്മാത്മകം. അപ്പോ അധ്യാരോപം എന്ന് പറയുന്നത് എന്താണ്? ദ്വൈതികൾ പറയുന്നത് അധ്യാരോപം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ അംഗീകരിക്കുക ആണ് അധ്യാരോപം. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഉണ്ടെന്ന് അംഗീകരിക്കുകയല്ല, സത്യമായി സൃഷ്ടി അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ സത്യമായി സൃഷ്ടിയുണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല. സത്യമായിട്ടൊന്ന് മാത്രമേ ഉള്ളൂ, എന്താണ്? ബ്രഹ്മ. സൃഷ്ടി അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കാത്തതല്ല അദ്വൈതികൾ. പിന്നെ സൃഷ്ടിയെ സത്യമായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ എങ്ങനെ അംഗീകരിക്കും? കല്പിതമായിട്ട് അംഗീകരിക്കും സൃഷ്ടിയെ. കല്പിതമായിട്ട് അല്ലെങ്കിൽ ആരോപിതമായിട്ട്, അതിനാണ് അധ്യാരോപം എന്ന് പറയുന്നത്. ആരോപിതമായി സൃഷ്ടി അംഗീകരിക്കും. സൃഷ്ടി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ. അപ്പോ ആരോപിതമായി പ്രപഞ്ചത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അംഗീകരിക്കുന്ന എന്തുകൊണ്ട്? പ്രപഞ്ചത്തിന്റെ അനുഭവമുള്ളതുകൊണ്ട്. അദ്വൈതിക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും പ്രപഞ്ചത്തിന്റെ അനുഭവമുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ആരോപിതമായി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ നിഷേധിക്കുന്നു. അപ്പൊ പ്രപഞ്ചത്തെ അങ്ങനെ നിഷേധിക്കുന്നോണ്ടാണ് അപവദിക്കാൻ കഴിയുന്നോണ്ടാണ് പറയുന്നത് പ്രപഞ്ചം സത്യമല്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. ഭൗതിക വാദത്തിൽ അങ്ങനെയല്ല. ഭൗതികവാദത്തിൽ പ്രപഞ്ചത്തെ അംഗീകരിക്കും, പ്രപഞ്ചം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അംഗീകരിക്കുന്നു, നിഷേധിക്കുകയും ചെയ്യും. പക്ഷെ നിഷേധിച്ചാലും എന്താണ്, പ്രപഞ്ചം മറ്റേതെങ്കിലും ഒരു പ്രപഞ്ച രൂപത്തിൽ നിലനിൽക്കുമെന്ന് പറയും, ആണ് ഭൗതികവാദത്തിന്റെ പ്രത്യേകത. പ്രപഞ്ചം നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ഉണ്ട് എന്ന് പറയും. എന്നിട്ട് പറഞ്ഞതിന് നിഷേധിക്കും, കാണുന്ന രൂപത്തിലില്ല, മാറ്ററിന്റെ രൂപത്തിലില്ല, പക്ഷെ ഊർജത്തിന്റെ രൂപത്തിലുണ്ട് അങ്ങനെ പറയും. അപ്പൊ പ്രപഞ്ചത്തെ നിഷേധിക്കുന്ന ഭൗതികവാദികളും നിഷേധിക്കും. മാറ്ററായിട്ടില്ലെങ്കിൽ എങ്ങനെ നിൽക്കും, എനർജി ആയിട്ട് നിൽക്കും അങ്ങനെ പറയും. എനർജിയെ നിഷേധിക്കാൻ ഭൗതികശാസ്ത്രത്തെ പറ്റത്തില്ല, അത് കഴിയില്ല. മാറ്ററിനെ വേണമെങ്കിൽ നിഷേധിക്കാം, അത് എനർജി രൂപത്തിലാണെന്ന് പറയാം. പക്ഷെ ഭൗതികത്തിൽ എനർജിയെ നിഷേധിക്കാൻ ഒരിക്കലും കഴിയില്ല. പിന്നെ എനർജി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയാത്ത സാധനമാണ്. അതാണ് അദ്വൈതവും ഭൗതികവാദവുമായിട്ടുള്ള വ്യത്യാസം. അദ്വൈതം എന്താ പറയുന്നത്, പ്രപഞ്ചം ഏത് രൂപത്തിലായാലും ശരി, ദ്രവ്യമായിട്ടോ ഊർജമായിട്ടോ ഏത് തരത്തിലായാലും ശരി, അതിന് അത് ആരോപിതമായിട്ടേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിനെ നിഷേധിക്കാൻ കഴിയും. നിഷേധിക്കുന്ന എങ്ങനെ പറയും, അത് പരമാർത്ഥമുണ്ട്, അനുഭവത്തിലുണ്ട് പരമാർത്ഥം. ഈ വ്യത്യാസം മനസ്സിലാകാതെ ചിലർ പറയും എന്താണ്, ഈ അദ്വൈതം തന്നെയാണ് സയൻസ്. അദ്വൈതം സയൻസ് അല്ല, സയൻസുമായിട്ടൊന്നും ഇത് യാതൊരു ബന്ധമില്ല. കാരണം സയൻസിലങ്ങനെ അങ്ങനെ ഇവിടെ പറയുന്ന പോലെ ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. ഒരു തരത്തിൽ നിഷേധിച്ച വേറെ തരത്തിൽ നിൽക്കും. ഇവിടെ അങ്ങനെയല്ല, പാടെ നിഷേധിക്കുകയാണ്. പ്രപഞ്ചത്തെ നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ചിന്തിച്ചാലും ശരി, ആ ചിന്തയെല്ലാം അധ്യാരോപമാണ്, കൽപ്പനയാണ്. സച്ചിദാനന്ദത്തിലുള്ള കൽപ്പനയാണ് അതെല്ലാം. അപ്പോ കപ്പന ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അതിന് നിഷേധിക്കാം എന്ന് പറയാം. അങ്ങനെ നിഷേധിക്കുമ്പോ പ്രപഞ്ചത്തെ നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്നത് അതിനാണ് സത്വ ചിത്ത ആനന്ദം എന്ന് പറയുന്നത്. അതിന്റെ സത്തിനെയും ചിത്തിനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചം ഉണ്ടെന്ന് അനുഭവിക്കുന്നു സാധാരണ പറയുന്നത് എന്താണ്, ഭൗതികവാദത്തിൽ പറയുന്നത് എന്താണ്, പ്രപഞ്ചം ഉണ്ടെന്ന് നമുക്ക് അനുഭവമുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടെന്ന്. ഇവിടെ പറയുന്നത് എന്താണ്, പ്രപഞ്ചം ഉണ്ടെന്ന് നമുക്ക് അനുഭവമുണ്ട്, അപ്പോൾ ഉണ്ടെന്നുള്ള അനുഭവം കൊണ്ട് നമ്മൾ പ്രപഞ്ചത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അനുഭവം കൊണ്ട് പ്രപഞ്ചത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ആ അനുഭവത്തിലെ നമ്മൾ അനുഭവിക്കുന്ന ആ ഉണ്മ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, പ്രപഞ്ചം നിലനിൽക്കുന്നുള്ളൂ. എല്ലാം എന്താണ്, ഉണ്മ മാത്രമാണ് എന്നാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എപ്പോഴും നമുക്കുണ്ടാകുന്നത് സവികല്പജ്ഞാനമാണ്, വിശിഷ്ട ജ്ഞാനമാണ് എന്ന് പറയും. താർക്കികന്മാരൊക്കെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അദ്വൈതികൾ പറയുന്നത്. താർക്കികന്മാര് പറയുന്നത് എന്താണോ, പ്രപഞ്ചത്തിൽ ഒരാൾക്ക് നിർവികൽപ്പക ജ്ഞാനുണ്ടാകുന്നതാണ്. യത് കിഞ്ചിത് ഇതമി, ഞാന് രണ്ടു തരത്തിലുണ്ട്. എന്താണ് സവികല്പവും? ഒരു വസ്തുവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് നിർവികൽപ്പജ്ഞാനം. കിഞ്ചിത് ഇതം, എന്തോ ഒന്നും അറിയുന്ന നിർവികൽപ്പജ്ഞാനമെന്ന്. അദ്വൈതി പറയുന്ന എന്താണോ, അങ്ങനെയൊന്നും ഒരു അറിവേ ഉണ്ടാകത്തില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ച് വിശിഷ്ട ജ്ഞാനവും ഉണ്ടാകും. അങ്ങനെ സത്യയോടുകൂടിയ ഒരു അറിവേ നമുക്കുണ്ടാകും. യത് കിഞ്ചിത് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താ പറയുന്നത്, എന്തോ ഒന്നും ഉണ്ടെന്നാണ്. എന്തോ ഒന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, ഉണ്മ കൂടെ അവിടെ വന്നു. നമ്മൾ ഒന്നിനെ അറിയുന്നു, അതിനോടൊപ്പം എന്തിനെ അറിയുന്നു, ഉണ്മയെയും. അപ്പൊ അതിനാണ് വിശിഷ്ട ജ്ഞാനം എന്ന് പറയുന്നത്. അത് തന്നെ ബ്രഹ്മം. അതിനാണ് എന്ത് പറയുന്നത്, ബ്രഹ്മം സത് ഉണ്മ. അത് കഴിഞ്ഞ ദിവസം പറയുന്നത് അസ്ഥിചേ എന്ന് പറയുന്നത് ഉണ്മയെ കുറിച്ചുള്ള നമ്മുടെ അനുഭവത്തെയാണ് ആദ്യം പറയുന്നത്. എന്താണ് ഉണ്ട് എന്നാണെങ്കിൽ, ഉണ്ട് എന്നാണ് നമ്മുടെ അനുഭവം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് അങ്ങനെയല്ല നമുക്കൊന്നിനെ അനുഭവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു വസ്തുവിനെയും ഉണ്ട് എന്നല്ലാതെ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതാണ് വിശിഷ്ട ജ്ഞാനം. ഉണ്മയോട് ചേർത്തേ ഒരു വസ്തുവിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ വസ്തു ഉണ്മയും രണ്ടും കൂടെ വരും, അതാണ് വിശിഷ്ട ജ്ഞാനം. അപ്പൊ നിർവികൽപ്പ ജ്ഞാനം പ്രപഞ്ചത്തിൽ ഉണ്ടാകത്തില്ല. അതായത് അദ്വൈതി പറയുന്ന എന്താണ്, നമ്മുടെ അറിവെന്ന് പറയുന്നത് എപ്പോഴും അറിയുന്ന വസ്തുവിനനുസരിച്ച്, അറിവ് എപ്പോഴും അറിയുന്ന വസ്തു എങ്ങനെയോ അതിനനുസരിച്ചായിരിക്കും. നമ്മൾ ഏത് വസ്തുവിനെ അറിഞ്ഞാലും എന്താണ് അത് വിശിഷ്ടമായിട്ടായിരിക്കുന്നത്. ഇങ്ങനെ നാമരൂപവും സത്യവും ചേർന്ന് നാമരൂപം എന്ന് പറയുന്ന പുസ്തകത്തെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പുസ്തകം എന്ന് പറയുന്ന നാമ, പിന്നെ പുസ്തകം എന്ന് പറയുന്ന ഈ വസ്തു രൂപം വസ്തു തന്നെ. അതിനോടൊപ്പം നമ്മൾ അവിടെ ഒന്നുകൂടെ അറിയുന്നു, എന്തിനെ, ഉണ്മ. കാരണം പുസ്തകം ഉണ്ടെന്നറിയുന്നു. ഏത് വസ്തുവിനെയും നാമരൂപത്തോടും ഉണ്മയോടും കൂടി മാത്രമേ അറിയാൻ പറ്റൂ എന്ന് വെച്ചാൽ എല്ലാ നമ്മുടെ അറിവും വിശിഷ്ട ജ്ഞാനമാണ്. എന്ത് വസ്തു അങ്ങനെയാണ് ഇരിക്കുന്നത് എല്ലാ വസ്തുക്കളും. പിന്നെ ആ ഉണ്മ അനുസ്യൂതമായിരിക്കുന്നത് കൊണ്ട് അത് ആ ഉണ്മ എന്ന് പറയുന്നത് എന്താണോ, ബ്രഹ്മമെന്ന് അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ഈ ഉണ്മ എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുകയാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് അനുഭവത്തിന് വിഷയമാകുന്നത് അല്ല, അത് അനുഭവത്തിന് വിഷയമല്ല, അതെപ്പോഴും അവിഷയമാണ്. ബ്രഹ്മ അനുഭവത്തിന് വിഷയം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം, എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് പരിച്ഛിന്നമായി എന്നുവെച്ചാൽ അത് പരിമിതപ്പെട്ടു. ബ്രഹ്മത്തെ ഒന്നിനും പരിമിതപ്പെടുത്താൻ പറ്റില്ല. നമ്മളെ അറിവ് കൊണ്ട് അതിനെ പരിമിതപ്പെടുത്തുന്ന വെച്ചാൽ അറിവെന്ന് പറയുന്നതിന്റെ ഒരു അറിയുക എന്ന് പറയുന്ന ഒരു പരിമിതിപ്പെട്ടു അങ്ങനെയല്ല, അത് അപരിമിതമാണ് ബ്രഹ്മം. ഇപ്പൊ നമ്മളീ അറിയുന്ന ഉണ്മ അതിനെ ബ്രഹ്മം എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, ബ്രഹ്മം അല്ലെന്ന് പറയാനും പറ്റില്ല. പിന്നെന്താണ് അത് പറയും, അദ്വൈതി പറയും ഇത് ബ്രഹ്മത്തിന്റെ സ്ഫുരണമാണെന്ന് പറയും. അദ്വൈതികൾ അദ്വൈത ഗ്രന്ഥങ്ങളിൽ പറയുന്ന എന്താണോ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് നമ്മുടെ അറിവിന് വിഷയമല്ല. പക്ഷെ അതെന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു സ്ഫുരണം ഉണ്ടാകുന്നു. സ്ഫുരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ആദിത്യന്റെ ഒരു പ്രകാശ രശ്മി നമ്മളതിന്റെ സ്ഫുരണം എന്ന് പറയുന്നു. അതുപോലെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വം, അതിന്റെ സ്ഫുരണമാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്ത എന്ന് പറയും. അപ്പൊ ആ ഒരു ചെറിയ സ്ഫുരണമായതുകൊണ്ടാണ് നമുക്കത് നമ്മുടെ അറിവിന് വിഷയമാകുന്നത്. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അത് അറിവിൽ നിന്ന് വേറെ അല്ലാതെ അറിവ് തന്നെ എന്ന് പറയും. പക്ഷെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു വസ്തുവിനെ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ പറ്റും? ബ്രഹ്മത്തെ സത്തായിട്ടും അനുഭവിക്കാം, ചിത്തായിട്ടും അനുഭവിക്കാം. എന്നുവെച്ചാൽ സത്തിന്റെ സ്ഫുരണമായിട്ട് അനുഭവിക്കാം, ചിത്ത് സ്ഫുരണമായിട്ട് അനുഭവിക്കാം. രണ്ടു രീതിയിലും അറിയുന്ന എന്തിനെ? ഒന്നിനെ തന്നെ. അപ്പോ ഈ സത്ത് സ്ഫുരണമായിട്ട് നമ്മൾ അത് സ്ഫുരിക്കുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് അതിനെ സ്ഫുരണമായിട്ട് അറിയുന്നു? അത് ഈ നാമരൂപങ്ങളാകുന്നു, ഉപാധികളാകുന്നു. ഇപ്പൊ പുസ്തകം എന്ന് പറയുന്ന ഒരു ഉപാധി, ഉപാധി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ സത്തയെ സ്ഫുരിക്കുന്നതിന് സഹായിക്കുന്നു, അതാണ് ഉപാധി. ഇപ്പൊ പുസ്തകം ഒരു നാമമുണ്ട്, അവിടെ ഒരു രൂപമുണ്ട്. അത് ഈ നാമവും രൂപവും ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോ രൂപം എന്ന് പറയുന്നത് നമുക്കിവിടെ പുസ്തകത്തെ എടുക്കണമെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നാമമാണെങ്കിലോ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും. അപ്പോ വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നാമവും രൂപവും ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് നമ്മളെപ്പോഴാണോ പ്രത്യക്ഷമായി കാണുന്നത്, പ്രത്യക്ഷമായി കാണുമ്പോൾ നമ്മൾ അതിനെ ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി പുസ്തകത്തെ മനസ്സിലാക്കുന്നു. എങ്ങനെ, ഇത് പുസ്തകം അല്ലെങ്കിൽ ഇതൊരു വസ്തു. പുസ്തകത്തിന് ശബ്ദം വേണമെന്നില്ല, ഇതൊരു വസ്തു, ഇതൊരു കടലാസ്, ഇത് ദ്രവ്യം, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഇത് ഏതെങ്കിലും ഒരു ശബ്ദത്തിന്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വസ്തുവിനെ ഗ്രഹിക്കുന്നത്. അല്ല, പുസ്തകം എന്ന് പറയുന്ന ഒരു ഇത് തന്നെ വേണമെന്നില്ല. കാരണം പുസ്തകം ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇംഗ്ലീഷുകാർ ബുക്ക് എന്ന പറയുന്നു, ഇന്ത്യയിൽ കിതാബ് എന്ന പറയുന്നു. അത് ഇത് സാധാരണ പറയുന്നു. പിന്നെ പൂർണമായും ബധിരനാണെങ്കിൽ അത് അവന്റെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സ്പർശം കൊണ്ടൊക്കെ അറിയാൻ പറ്റും. പൂർണമായും ബധിരനാണെങ്കിൽ അയാളുടെ ഈ പുസ്തകത്തെ കുറിച്ചുള്ള അനുഭവം എങ്ങനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അയാൾ കാണുന്നു, അറിയുന്നു, സ്പർശം കൊണ്ടറിയുന്നു, മണത്തറിയുന്നു, രുചിച്ചറിയുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ശബ്ദം മാത്രമില്ല. അപ്പൊ ശബ്ദമില്ലാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് അത് ആ അനുഭവം നമുക്കൊരിക്കലും മനസ്സിലാകുന്നു. നമുക്ക് ഏതനുഭവം എങ്ങനെ മനസ്സിലാവൂ? ശബ്ദത്തോടുകൂടി മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു പേര് തന്നെ വേണമെന്നില്ല. ആ, ഈ, ഊ എന്തെങ്കിലും മതി. ആ, വല്ലാത്തൊരു സുഖം എന്നൊക്കെ പറയാറില്ലേ. ഓ, വല്ലാത്തൊരു വേദന. അപ്പോ എന്തെങ്കിലും ശബ്ദങ്ങളോടുകൂടി നമ്മൾ അതിനെ അറിയും. സുഖം വേദനയൊക്കെ ശബ്ദമാണ്. അതിലൂടെ അറിയുമ്പോൾ തന്നെ നമ്മൾ ആ, ഓ, ഈ എന്നൊക്കെ കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടിച്ചേർക്കലും ഇല്ലാതെ ശ്രവണേന്ദ്രിയും ഇതേ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അയാളുടെ അനുഭവം തന്നെ, അയാളുടെ വസ്തുജ്ഞാനം എങ്ങനെയെന്ന് നമുക്കൊരിക്കലും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചിന്തിച്ചാൽ അപ്പോഴും കിട്ടത്തില്ല. നമ്മള് ചെവി കേൾക്കുന്നവരെ സംബന്ധിച്ച് ശബ്ദത്തോടുകൂടി മാത്രമേ വസ്തുവിന്റെ, അതുപോലെ തന്നെ അന്ധൻ അന്ധനായ ഒരുവൻ എങ്ങനെയാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല. അയാൾക്ക് അയാളുടെ മുമ്പിൽ ഈ വസ്തുക്കളൊന്നും തന്നെ ഇല്ല. അയാളറിയുന്ന സ്പർശത്തിലൂടെ മണത്തിലൂടെ രുചിയിലൂടെയൊക്കെയാണ്. നമുക്കത് ഗ്രഹിക്കാൻ പറ്റില്ല. അഞ്ചിന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നിടത്താണ് നമുക്ക് ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി വസ്തുക്കളെ ഗ്രഹിക്കാൻ പറ്റുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നിടത്ത് ശബ്ദത്തിന് പ്രാധാന്യം വരുന്ന എന്തുകൊണ്ടാണ്? സ്മൃതി വസ്തുവിനെ ഓർക്കുന്നു. ഓർക്കുന്നിടത്ത് നമുക്ക് കണ്ണവിടെ പ്രവർത്തിക്കുന്നില്ല, പക്ഷെ വസ്തുജ്ഞാനമുണ്ട്. എങ്ങനെ വസ്തുജ്ഞാനം ഉണ്ടാകുന്നു? ശബ്ദത്തിലൂടെ. അന്ധനാണെങ്കിൽ സ്പർശത്തിലൂടെ ആയിരിക്കും അയാളുടെ ഓർമ്മയിൽ. ഇപ്പോ നമ്മള് ഇതിനെ കാണുന്നു, ചെവിയുണ്ട്, കേൾക്കും, ശബ്ദവും നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെ എപ്പോഴെങ്കിലും ഓർക്കുകയാണെങ്കിൽ വസ്തുവില്ലല്ലോ, കണ്ണ് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ആ ശബ്ദത്തിലൂടെ ആ രൂപത്തെ നമ്മള് ഓർത്തെടുക്കും. കണ്ണില്ലാത്തവരാണെങ്കിലോ? കണ്ണില്ല, ചെവിയുണ്ടെങ്കിൽ അയാൾ കേവലം ശബ്ദത്തിലൂടെ അതിനെ ഓർത്തെടുക്കും. ചെവിയില്ല, കണ്ണുണ്ടെങ്കിൽ അയാൾ കേവലം ആ രൂപം മാത്രം അയാളുടെ മനസ്സിൽ വരും, ശബ്ദമില്ലാതെ. ഇന്ദ്രിയങ്ങളുടെ ന്യൂനതകൾ കൊണ്ട് ഉണ്ടാകുന്ന വിചിത്ര അനുഭവങ്ങളാണ്. ഒന്ന് ഒരാളുടെ അനുഭവം, അല്ല വേറൊരാളുടെ അനുഭവം. പിന്നെ അതിന്റെ എന്റെ ഏറ്റക്കുറച്ചിൽ ഒരാൾക്ക് എത്രമാത്രം കേൾക്കാം, എത്ര കേൾക്കത്തില്ല, കാഴ്ച എത്രയുണ്ട്, എത്രയാണ് കാഴ്ച ശക്തിയുള്ളത്, ഇങ്ങനെയല്ല. ചുവപ്പ് കണ്ട കാളാന്ന് പറയും. കാളയ്ക്ക് വാസ്തവത്തിൽ ചുവപ്പ് നിറത്തെ അറിയാൻ പറ്റില്ല. ചുവപ്പെന്ന് പറയുന്ന ഒരു നിറം കാളയ്ക്കൊരിക്കലും ഇല്ല. മനുഷ്യനേ ഉള്ളൂ ചുവപ്പ് നിറം. ഇന്നലെ നമ്മൾ കാണുന്ന പറയുന്ന ചുവപ്പ് കൊണ്ട കാള. അപ്പൊ കളറിന്റെ അനുഭവങ്ങൾ ഓരോ പ്രാണികൾക്കും വ്യത്യസ്തമാണ്. നമ്മുടെ അനുഭവം ലിബ്ജിയോ എന്ന് പറയുന്ന നമ്മുടെ അനുഭവം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് പഠിച്ചിട്ടുണ്ടോ സ്കൂളില്? ഏതൊക്കെയാണ്? ഇത് നമുക്കേ ഉള്ളൂ, മനുഷ്യനേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നു. അപ്പൊ നമ്മള് സ്മരിക്കുന്നിടത്ത് ശബ്ദം ഉപയോഗിക്കുന്നതാണ് നമ്മൾ ശബ്ദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് നാമരൂപം എന്ന് പറയുന്നത്. ഒരുപാട് നമ്മുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് സ്മൃതിയിലാണ്. എല്ലാ പ്രത്യക്ഷങ്ങളും എന്ത് ചെയ്യുന്നു? പെന്നിലേക്ക് പോകുന്നു. അതിൽ കുറെ എണ്ണമെല്ലാം വീണ്ടും കടന്നു വരുന്നു സ്മൃതി രൂപത്തെ. നമ്മൾ ഒന്നും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും നമ്മുടെ സ്മൃതി ഓർമ്മ ഭാവന വരെ ഓർമ്മ വരെ. ഓർമ്മ എന്ന് പറയുന്നത് എന്താണ്? അനുഭവിച്ചതിന് വീണ്ടും മനസ്സിൽ കൊണ്ടുവരുന്നതാണ് ഓർമ്മ. ഭാവന എന്ന് പറയുന്നത് എന്താണ്? അനുഭവിക്കാത്തതും നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. അനുഭവിക്കാത്തതും അനുഭവിച്ചതും എല്ലാം കൂടെ മിക്സായി വരും ഭാവന എന്ന് പറയുന്നത്. ഭാവനയിൽ നമുക്ക് ലോട്ടറി അടിക്കാം, പക്ഷെ ലോട്ടറി അടിച്ച് ഓർക്കാൻ പറ്റില്ല. പറ്റുമോ? അടിച്ചാലേ പറ്റും. പക്ഷെ ഭാവനയിലാണെങ്കിലോ ലോട്ടറി അടിക്കും, കാർ വാങ്ങും, പുതിയ ആശ്രമം ഉണ്ടാകും, എല്ലാ സംഭവം. അപ്പോ അവിടെയും നമ്മൾ ഓർക്കുന്നിടത്തും ഭാവനയിലും എല്ലായിടത്തും എന്ത് വരുന്നു? സത്ത വരുന്നു. എല്ലായിടത്തും ഉണ്മ വരുന്നു. അങ്ങനെ വരുമ്പോ ഈ നാമ രൂപത്തോടുകൂടിയുള്ള ഈ സത്തിന്റെ അനുഭവം അത് സവിശേഷമായ അനുഭവം, വിശിഷ്ടാനുഭവം, അതിനാണ് വിശിഷ്ടാനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്തിന്റെ അനുഭവം ഉണ്ടാകത്തു? അതിന്റെ നാമരൂപങ്ങളെയാണ് ഇവിടെ പറയുന്നത് പ്രപഞ്ചമെന്ന്. അതിനെ നിഷേധിക്കുന്നതിനാണ് ഇവിടെ അപവാദം എന്ന് പറയുന്നത്. ആ നാമരൂപ അനുഭവങ്ങളോട് കൂടിയ സത്തനുഭവത്തെയാണ് അധ്യാരോപം എന്ന് പറയുന്നത്. നാമരൂപങ്ങളോടുകൂടിയ സദനുഭവം, അതാണെന്ത് അധ്യാരോപം. നാമരൂപങ്ങളെ നിഷേധിക്കുന്ന സദ്ദനുഭവം, അതാണ് അപവാദം. അതിൽ നമ്മുടെ സത്തനുഭവം എന്ന് പറയുന്നതിന് എന്തെന്നാ പറഞ്ഞത്? അതൊരു സ്ഫുരണം മാത്രമാണ്. ആ സ്ഫുരണം എങ്ങനെ സംഭവിക്കുന്നു? നാമരൂപങ്ങളിലൂടെ സംഭവിക്കുന്നു, അതാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. നമുക്കൊരു നാമരൂപവും ഇല്ലാതെ സത്തിനെ അനുഭവിക്കാൻ പറ്റും? അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പിന്നെ ബാക്കി നമ്മൾ ഈ പറയുന്നതൊക്കെ യുക്തി കൊണ്ട് പറയുന്നതാണ്. എങ്ങനെ? നാമരൂപങ്ങളെ നിഷേധിച്ചു കഴിഞ്ഞാൽ സത്ത് മാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു യുക്തിയാണ്. അല്ല, സത്ത് മാത്രം ഇങ്ങനെ അനുഭവിക്കുക അത് നമുക്ക് കഴിയത്തില്ല. എന്തുകൊണ്ടറിയാത്തത്? സത് ഏവ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതൊരിക്കലും നമ്മുടെ അനുഭവത്തിന് വിഷയം അല്ല. അനുഭവത്തിന് വിഷയമാണെങ്കിൽ എന്തുകൂടി വേണം? നാമവും രൂപവും കൂടെ വേണം. അത് കൊണ്ട് നമ്മൾ ഈ സത്ത് എന്ന് പറയുമ്പോൾ, സത്ഖനം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമല്ല. പിന്നെ എന്താണ്? എന്താണ് സത്ഖനം? സത്ഖനം എന്ന് വെച്ചാൽ സത്തേ, സത്ത് മാത്രം. സത്ത് മാത്രം എന്ന് പറയുന്ന ബ്രഹ്മം അത് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതാവശ്യമാണ്. ബ്രഹ്മം എന്ന് വെച്ചാൽ അത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. കേവലമായ ബ്രഹ്മം എന്ന് പറയുമ്പം സത്ത് മാത്രം നാമരൂപങ്ങളില്ലല്ലോ, പ്രപഞ്ചമുണ്ടോ? ശരി, പ്രപഞ്ചമില്ലെങ്കിൽ ശരീരമുണ്ടോ? ശരീരമില്ലെങ്കിൽ നമ്മുടെ മനസ്സുണ്ടോ? ഇന്ദ്രിയങ്ങളുണ്ടോ? മനസ്സില്ല, ഇന്ദ്രിയങ്ങളില്ല, ശരീരമില്ല, പ്രപഞ്ചമില്ലെങ്കിൽ ഈ സത്തിന് ആരറിയും? അറിയാനുള്ള കരണങ്ങളില്ല. പ്രമാതാവ്, പ്രമാകർത്താവ് എന്നുവെച്ചാൽ അറിവിനെ ഉണ്ടാക്കുന്നവനവനുമില്ല. പിന്നെ എന്തേ ഉള്ളൂ? കേവലമായ സത്ത് മാത്രം. അതാണ് ഇനി അറിയാനും ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഈ അറിവിനെ ഇങ്ങറിയാനും ആരുമില്ല എന്ന് പറഞ്ഞാൽ അറിവ് സത്ത് തന്നെ. അത് അടുത്തതിൽ പറയും. ആ സത്തെന്ന് പറയുന്നത് സത്തിനെ അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന ആ സത്തിൽ എല്ലാത്തിനെയും അപവദിക്കുകയാണ്, നിഷേധിക്കുകയാണ്. നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധത്തിൽ നമ്മുടെ ശരീരവും ഇന്ദ്രിയവും മനസ്സും എല്ലാം നിഷേധിക്കപ്പെടും. പിന്നെ ശേഷിക്കുന്ന എന്താണ്? കേവലം സത്ത് മാത്രം. കേവലം സത്ത് മാത്രം എന്താണ്? അതായത് മുമ്പിൽ ടി വി ഇരിക്കുന്നു, ടി വിയുടെ സ്ക്രീൻ മാത്രമുണ്ട്. ടി വി ഓഫ് ചെയ്തിരിക്കുകയാണ്. സ്ക്രീനുണ്ട്, ടി വി ഓഫ് ചെയ്തിരിക്കുന്നു, കാണാനും ആരുമില്ല. പിന്നെ ആരെങ്കിലും ടി വിയിൽ സിനിമ കാണും? കാണും. ടി വി ഓഫ് ചെയ്തിരിക്കുന്നു, കാണാനും ആരുമില്ല. ഓൺ ചെയ്താൽ കാണും. ഓഫ് ചെയ്തിരിക്കുന്ന കാര്യം പറയാം. അതുപോലെ എല്ലാം ഓഫ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? കേവലം സത്ത്. അവിടെ കാഴ്ചകളുമില്ല, കാണാനും ആളില്ല. അതാണ് സതേവ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. സത്യം ഒരിക്കലും അറിയാൻ പറ്റും. പിന്നെ അറിയുന്നു എന്ന് പറയുന്ന ഇപ്പോ നാമരൂപാധികൾ ഉപാധികളോടുകൂടി അങ്ങനെയാണ് അറിയുന്നത്. ഇപ്പോ നമ്മള് സത്ത് മാത്രമാണെന്ന് പറയുന്നത് എന്താണ്? അതൊരു യുക്തി വിചാരമാണ്. ആ യുക്തി വിചാരത്തിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. യുക്തി വിചാരത്തിലൂടെ നമ്മളതിനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് കേവലം യുക്തി വിചാരത്തിലൂടെ. മറിച്ച് എങ്ങനെയാണ് അറിയാൻ പറ്റില്ല എന്ന് പറയുന്നത്? സാക്ഷാതായിട്ട് നേരിട്ട് എങ്ങനെയാണോ നമ്മൾ മറ്റെല്ലാ വസ്തുക്കളെയും അറിയുന്നത്. ഇപ്പൊ ഞാൻ പുസ്തകത്തെ സാക്ഷാതായി അറിയണം, മേശയെ നേരിട്ടറിയണം, എന്റെ ശരീരത്തെ അറിയണം, എന്റെ മനസ്സിനെ അറിയണം, എന്റെ വികാരങ്ങളെ വിചാരങ്ങളെല്ലാം അറിയണം. ഇതെല്ലാം അറിയുന്നത് പോലെ ഈ സത്തേവ എന്ന് പറഞ്ഞിരിക്കുന്ന സത്തിനെ ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അവിടെ അറിയാൻ ഒരാളില്ല, അറിയുന്ന കർണങ്ങളും ഇല്ല. പക്ഷെ ഇവിടെ യുക്തി വിചാരം ചെയ്താണ് മനസ്സിലാക്കുകയാണ്. അവിടെ ഒരു മനസ്സിലാക്കലുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് മനസ്സിലാക്കലല്ല, സാക്ഷാതായിട്ടുള്ള ഒരാൾ. പിന്നെ ഇനി അറിയുന്നു എങ്കിൽ നമ്മൾ ഈ യുക്തി വിചാരത്തിലൂടെയും മറ്റും നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എന്ത് വരുന്നു, അതിനെക്കുറിച്ചൊരറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു അറിവുണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷെ അത് എന്താണ്, അങ്ങനെ അറിവുണ്ടാക്കിയെടുക്കുമ്പോൾ ആ സത്വമുണ്ട്, പിന്നെ എന്തുകൂടെയുണ്ട്, സത്വം അതോടൊപ്പം എന്തുകൂടെയുണ്ട്, നാമരൂപങ്ങളും ഉണ്ടാവും. സത്തിനെ അറിഞ്ഞാൽ സത്തിനോടൊപ്പം എന്ത് വരും, നാമരൂപങ്ങളും വരും. അതിനാണ് പറയുന്നത് എന്താണ്, സത്തിനെ അറിയുന്നു എന്നെല്ലാം പറയും. മറിച്ച് സത്ത് ഏകമായതുകൊണ്ട് അതിനെ അറിയാൻ ആരുമില്ലാത്തതുകൊണ്ട് അതിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ ആർക്കും അറിയാൻ കഴിയത്തില്ല. ആരും അറിയുന്നില്ല. പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ ഒരു സത്വം ഉണ്ടെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും, ആർക്കും അറിയാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കും? ആ പറയുന്നത് ഇങ്ങനെ സർവത്ര അനുസ്യൂതമായി ഒരു സത് അനുഭവം, സത്ത് സ്ഫുരണം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്താണ്, ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഒരു ഉറവിടമായി ഒരു സത്തുണ്ടാവണം എന്ന് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ്. ആര് ചിന്തിക്കുന്നു? അദ്വൈതികൾ. എല്ലാരും അതങ്ങനെ ഇപ്പൊ താർക്കികന്മാർ പറയും എന്തുകൊണ്ട് ഈ സത്തനുഭവം ഉണ്ട്. അവര് പറയുന്ന എന്താണ്, എല്ലാ വസ്തുക്കളിലും ദ്രവ്യഗുണകർമ്മങ്ങളിലൊക്കെ എന്തുണ്ട്, സത്താന്ന് പറയുന്ന ഒരു പദാർത്ഥം കൂടെയാണ്. അല്ല, നിങ്ങൾ ഈ അദ്വൈതം പറയുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലൊരു സത്തുണ്ട്, അതിൽ നിന്ന് സ്ഫുരിക്കുന്നതെന്നുണ്ട്. പിന്നെയോ ദ്രവ്യഗുണകർമ്മങ്ങളിൽ രൂപം രസം ഗന്ധം എന്നെല്ലാം ഇരിക്കുന്ന പോലെ സത്തെന്ന് പറയുന്നൊരു പദാർത്ഥമുണ്ട്, ആ പദാർത്ഥത്തെ അറിയുന്നു. അതുകൊണ്ട് ഇത് പറയുമ്പോ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, ഇതൊക്കെ ആരാ പറയുന്നത്, അദ്വൈതികൾ പറയുന്ന. അവരെന്ത് പറയും, താർക്കികന്മാരും മറ്റും എന്ത് പറയും, നിങ്ങൾക്ക് വെളിവില്ലാതെ പറയുന്നതാണ് ഇതൊക്കെ. എന്തുകൊണ്ട്, അങ്ങനെ ഒരു സത്യമൊന്നും എന്റെ പിന്നിൽ ഇല്ല, ഉള്ളത് നമ്മൾ ഈ അറിയുന്നത് തന്നെയാണ്, ഇതിൽ തന്നെ ഉള്ളതേ ഉള്ളൂ എന്ന് അവര് പറയും. അദ്വൈതി എന്ത് പറയും താർക്കികനോട്, നിനക്ക് വെളിവില്ലാത്തോണ്ടാണ് നീ ഇതൊക്കെ പറയുന്നത്, നിനക്ക് വെളിവില്ലാത്തോണ്ടാണ്. എന്റെ പിന്നിൽ ഒന്നുണ്ട്, എന്ത്, ഒരു സത്തുണ്ട്, സതേവ സത്തം മാത്രമാണ്. അത് ഇങ്ങനെ സ്ഫുരിക്കുകയാണ്. എങ്ങനെയാണോ ആദിത്യനിൽ നിന്നും പ്രകാശം നമ്മുടെ മുറിക്കകത്ത് കടന്നു വരുന്നത്, അതുപോലെ നമ്മുടെ അന്ധക്കരണത്തിലേക്ക് എന്ത് വരുന്നു, അതിന്റെ പിന്നിലുള്ള സത്തയിൽ നിന്നുള്ള ഒരു സ്ഫുരണം വന്നിട്ട് നമ്മളെന്ത് നമുക്ക് എന്ത് അനുഭവം ഉണ്ടാവുന്നു, സത് എന്നൊരു അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഞാൻ തർക്കം നിൽക്കുന്നത്. എല്ലാവർക്കും പറയുന്നതിനെന്തുണ്ട്? അവരവരുടേതായ യുക്തികളുണ്ട്, ന്യായമുണ്ട്. അപ്പോ ഒരാൾക്ക് അങ്ങനെ അവനവന്റെ ഭാഗം യുക്തി സമർത്ഥിച്ച് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞാൽ അത് സിദ്ധാന്തമാണ്. അതിന് സിദ്ധാന്തം എന്ന് പറയും. പിന്നെ ഒരു സത്തയുണ്ട് എന്ന്, സത്യദൈവ എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് അവരുടെ സിദ്ധാന്തം. അപ്പൊ ആത്യന്തികമായ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? അവരവരുടെ അവരവരുടെ വിശ്വാസം തന്നെ, അവരവരുടെ നിങ്ങൾ ഏതിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, വിശ്വാസമാണ്. പിന്നെ ഇവിടെ വിശ്വാസം എന്ത് ചെയ്യുന്നു? വിചാരത്തിലൂടെ ബോധ്യപ്പെടുന്നു ഒരാൾ. അതുകൊണ്ടാണ് എപ്പോഴും അദ്വൈതികൾ പറയുന്നത് എന്താണ്? അനുകൂലമായ യുക്തികളിലൂടെ ഇതിനെ ബോധ്യപ്പെടുന്നു, പ്രതികൂലമായ വിപരീത യുക്തികളിലൂടെ ഇതിനെ നശിപ്പിച്ചു കളയുന്നത്. മനസ്സിലായോ? അനുകൂലമായ യുക്തികളിലൂടെ ഇങ്ങനെ ഒന്നുണ്ട്, ഏത് ഒരു സത്യമുണ്ട്, അതിനെ അനുകൂലമായ യുക്തി എന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന യുക്തികളോട് ചിന്തിച്ച് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സത്ത ഉണ്ട് എന്ന് നിശ്ചയിക്കണം. അല്ലാതെ കേവലം വിശ്വസിച്ചാ പോരാ. പക്ഷെ അനുകൂല വ്യക്തിയെ പ്രയോഗിക്കാവൂ, അതിന് വിപരീതമായ വ്യക്തി പ്രയോഗിച്ച എന്തുവരും? അങ്ങനെ നിശ്ചയമില്ലാതാവും. ചിലപ്പോ അവന് വിപരീത ബുദ്ധി ഉണ്ടാവും, അങ്ങനെ ഒന്നില്ല എന്നുള്ള ബുദ്ധി ഉണ്ടാവും. ഇവിടെ സദൈവ സത്ത് തന്നെ എന്നുള്ള ബോധം ഉണ്ടാവും. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമ്പോ സത്ത് ഏവ എന്ന് പറയുന്നുണ്ട്, നിഷേധിക്കുന്നതാണ് എന്ത്? നാമരൂപങ്ങൾ. ആ നാമരൂപങ്ങളുടെ നിഷേധത്തെയാണ് എന്ത് പറയുന്നത്? അപവാദം. അപ്പൊ ഇവിടെ ഈ പദ്യത്തിൽ എവിടെയാ ഇതിന്റെ പേരെന്താണ്? അപവാദ ദർശനം. ഇതിലെവിടെയാ അപവാദം എന്ന് ചോദിച്ചാൽ എവിടെയാണ് അപവാദം? സത് ഏവ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത്. സദ്ഘനം എന്നത് സദേവ എന്നാണ്. ഏവ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ബാക്കിയുള്ള എല്ലാത്തിനെയും അപവാദിച്ചു, നിഷേധിച്ചിരിക്കുന്നു. അത് എങ്ങനെ നിഷേധിച്ചോ? ബുദ്ധിപരമായി യുക്തി ഉപയോഗിച്ച് നിഷേധിച്ച് അതിനെ സ്വയം ബോധ്യപ്പെടുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതിന് സിദ്ധാന്തപരമായി ചില കാര്യങ്ങളെ അംഗീകരിക്കണം. എന്താണ് അംഗീകരിക്കേണ്ടത്? ഇതിന്റെയൊക്കെ പിന്നെ നിർവിശേഷമായി, അതിന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം നിർവികൽപ്പമായി എന്ന് വിളിക്കാം. നിർവിശേഷമായ, നിർവികമായ, നിത്യമായ, ശുദ്ധമായ, സത്തായ, ചിത്തായ ഒന്നുണ്ട്. അതിനാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? സത്തെന്ന് പറയുന്നത്. ഇതിനെ സിദ്ധാന്തപരമായി അംഗീകരിക്കുന്നു. മനസ്സിലായോ? അപ്പോ കുംഭമേളയിൽ പോയി കുളിക്കണമെങ്കിൽ ആദ്യം എന്ത് അംഗീകരിക്കണം? സ്വർഗമുണ്ടെന്ന് അംഗീകരിക്കണം. എന്തുകൊണ്ട്? സ്വർഗമുണ്ടെങ്കിൽ അവിടെ പോയി കുളിച്ചിട്ട് കാര്യമുള്ളൂ. എന്തുകൊണ്ട്? കുളിക്കുന്നത് സ്വർഗത്ത് പോകാനാണ്. സ്വർഗമുണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? സിദ്ധാന്തപരമായി അംഗീകരിക്കണം. പിന്നെ കാശ് മുടക്കി അവിടെ പോയി മുങ്ങണം. ചത്താലും കുഴപ്പമില്ല, എവിടെ പോവും? സ്വർഗത്തിൽ തന്നെ പോവും. ആര്? ശങ്കരാന സ്വാമി ഇപ്പൊ തായരന്തി പോയി മോക്ഷം നേടി വന്നത്. ടൂറിസ്റ്റുകളൊക്കെ മോക്ഷം നേടാൻ പോകുന്ന സ്ഥലമാണ് എന്ത്? തായ്ലൻഡിലെ റിസോർട്ടുകളൊക്കെ. അവിടെ പോയി മോക്ഷം നേടി വന്നതേ ഉള്ളൂ. പിന്നെ ഇനി അലഹബാദിലും കൂടെ പോയി മോക്ഷം നേടിയിട്ട് വരട്ടെ. ശരി.